കാരണം എന്റെ മതം, ഒരു മതത്തെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് എന്റെ മതം എന്നൊരു അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെ എന്റെ മതമെന്ന് വിശ്വാസികൾ തന്നെ അഭിമാനിക്കേണ്ടത് അതൊരു വിശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ അഭിമാനിക്കുമ്പം ഒരാൾ ആ മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കത്തില്ല, അതും വേറെ മതത്തിൽ നിന്നും കൊണ്ട്. മതത്തെ മതം വിമർശിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്, അത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ എന്തായി മാറും, അത് മത തീവ്രവാദമായിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ മതത്തിൻ്റെ പേരിലടിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് മത തീവ്രവാദം. ശരിയായ മതമല്ല, മത തീവ്രവാദമായിപ്പോൾ. വിചാരിച്ച മതവിശ്വാസികളെല്ലാം തീവ്രവാദികളല്ല, സാധാരണ മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസവുമായിട്ട് അവർ ജീവിച്ചു പോകുന്നു. പക്ഷെ ഒരു വിഭാഗം എപ്പോഴും മത തീവ്രവാദമായിട്ട് വരുന്നു വെച്ചാൽ മറ്റ് മതങ്ങളുടെ ദോഷം കണ്ടുപിടിക്കുക, അതിനും വിമർശിക്കുക. അപ്പൊ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ട ഒരു പിടി ആൾക്കാർ വിചാരിച്ചാൽ മതി. അതാണ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നത്. മത തീവ്രവാദവും ജാതി വർഗീയതയും അത് ഇവിടുത്തെ പ്രശ്നമാണ്. ഇത് രണ്ടും, ഒരാളൊരു മതവിശ്വാസിയാകുന്നു കേവലം എന്നുള്ളതുകൊണ്ട് നഷ്ടമായാൽ മാത്രമേ ഉള്ളൂ, സമൂഹത്തിന് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അയാളുടെ വിശ്വാസം അയാൾക്ക് കൊടുക്കുന്ന നഷ്ടങ്ങൾ. ഒരാൾ ജാതി പറയുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ ഗുണമായാലും നഷ്ടമായാലും അയാൾക്ക് വ്യക്തിപരമാണ് ജാതി പറയുന്നു. പക്ഷെ ജാതി വർഗീയത എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അത് ഈ മത അത് രണ്ട് രണ്ടാണ്. ഈ ജാതി പറയുന്നതും ജാതി വർഗീയതയും രണ്ടും രണ്ടാണ്. ഈ ജാതി വർഗീയതയാണ് ഗുരു പറഞ്ഞത് ജാത്യഭിമാനം എന്ന് പറയുന്നത്, അത് വേറൊരു സംഗതിയാണ്. അത് അപകടം പിടിച്ച കാര്യമാണ് ജാത്യഭിമാനം. അപ്പൊ ജാതി പറയുന്നത് ജാതി അഭിമാനമായി മാറിക്കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ജാതികൾ തമ്മിൽ കലഹവും വിദ്വേഷവും അകൽച്ചയുണ്ടോ, മനുഷ്യനെ അകറ്റിക്കളയും. ഇനി അടിയും പിടിയൊന്നും ഉണ്ടായില്ലെങ്കിലും ഒന്നിച്ചു കഴിയേണ്ട മനുഷ്യർ അകലുന്നതും പ്രശ്നമാണ്. ഈ മതങ്ങൾ ഉള്ള എല്ലാ പ്രശ്നവും മതങ്ങളിൽ ഈ പരസ്പരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മതപുരോഹിതന്മാരാണ് ആയിരുന്നു. അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സാധാരണ മതവിശ്വാസികളല്ല, അവർ ജീവിച്ചു പോകും. അവർക്ക് ജീവിതത്തിൽ കലഹം അടിപിടി ഉണ്ടാവണമെന്നും ഈ മതപുരോഹിതന്മാർ കത്തിക്കുമ്പം ചിലർ കത്തും. അപ്പോൾ അത് മതവർഗീയതയായി മാറും. ഇന്നിപ്പോൾ അതിനെ ഒന്നുകൂടി ഒന്ന് വളമ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പുരോഹിതന്മാരുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് പുരോഹിതന്മാർ, മതങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് നിർത്തി സൗകര്യം പോലെ വോട്ട് വാങ്ങുന്ന രാഷ്ട്രീയ പുരോഹിതന്മാരുണ്ട്. അത് ഇന്നത്തെ പ്രശ്നങ്ങളാണ്. അവര് സൗകര്യം പോലെ മതങ്ങളെ പ്രീണിപ്പിക്കുകയും മതങ്ങളെ തമ്മിലടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് ഇവര് തഹൽക്ക ആണെന്ന് തോന്നുന്നു, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട മതകലഹം ഉണ്ടാക്കി തരാമോ, ഇത്ര രൂപ ഓഫർ ചെയ്ത് ഒളിക്യാമറ. ഒരുപാട് മത രാഷ്ട്രീയ നേതാക്കന്മാര് തയ്യാറായി, ശരി ഞങ്ങളും ഉണ്ടാക്കി തരാം. എന്നുവെച്ചാൽ ഈ നടക്കുന്ന ഈ മതകലഹം, ജാതി കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്, അത് തെളിവ് സഹിതം പുറത്തു വന്നതാണ് കുറച്ച് വർഷങ്ങൾക്കും. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തയ്യാറാണ് രഹസ്യമായിട്ട്. ഇവർ ഒരു പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ഒരു രാഷ്ട്രീയത്തിന് എതിരായി നിൽക്കുകയാണെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ പിരിക്കും, പിരിച്ച് പലതാക്കും, എന്നിട്ട് കുറച്ച് വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കും. ഇന്നെല്ലാ തീവ്ര എന്താണ് വിപ്ലവ പാർട്ടികൾ പോലും ചെയ്യുന്ന മതപ്രീണനമാണ്. ഈ സാധാരണ മനുഷ്യന് ഇതൊന്നും പെട്ടെന്ന് പിടികിട്ടത്തില്ല. അവർ ഭയങ്കര വാചാടോപവിദ്യ, ഇവരിതൊക്കെ സാധിക്കുന്നവരുടെ പ്രസംഗങ്ങളിലൂടെയാണ്, പിന്നെ രഹസ്യ പ്രവർത്തനങ്ങളിലൂടെ. അതൊക്കെ മനുഷ്യനങ്ങ് വീണുപോകും ഈ വാചാടോപം എന്ന് പറയും, റിട്ടൺ പ്ലോയിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഭയങ്കരമായ വാചമടിയിൽ ആൾക്കാർ ഇവരെന്താണോ ഇറക്കുമതി ചെയ്യുന്നതെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല. അവര് ഇങ്ങനെയുള്ള പല ആശയങ്ങളും ഇട്ടുകൊടുക്കും. അതിന് അവരുപയോഗിക്കുന്നതാണ് ഈ വാചാടോപം, റിട്ടറിക് പോയിസ് എന്ന് പറയുന്നത്. മതപ്രസംഗങ്ങളും രാഷ്ട്രീയ പ്രസംഗങ്ങളും ഒക്കെ ഇപ്പൊ അങ്ങനെയാ പോകും പലതും ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടുമാണ് അപകടം, ഒന്ന് ജാതി വർഗീയത, മറ്റൊന്നും എന്താണ് മതതീവ്രവാദം. ഗുരുവിന്റെ ആശയങ്ങൾ ഇതിന് രണ്ടിനും എതിരായിരുന്നു. അതാണ് ഹിന്ദുമതമെന്നും ക്രിസ്തു മതമെന്നും ഇസ്ലാം മതമെന്നും പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിലടുക്കി. ഒരു തെഴ്സ്റ്റൺ എന്ന് പറഞ്ഞ സായിപ്പിന്റെ ഒരു പഠനം കേരളത്തിലെ ജാതികളെ കുറിച്ച്, കേരളത്തിലെ തമിഴ്നാട്ടിൽ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ അവരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഗോപാലകൃഷ്ണന്റെ. അതിനകത്ത് ഈഴവരെ കുറിച്ച് പറയുന്നുണ്ട്. ഈഴവരുടെ മതത്തെ പറയുന്ന ഭദ്രകാളി മതമെന്നാണ്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. അധികം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു മതം കൂടെ ഉണ്ടാക്കിയെ. ഓരോ ജാതികളെ കുറിച്ചും പറഞ്ഞപ്പോഴാണ്, കാരണം ഈഴവർ കൂടുതലും ഭദ്രകാളി ഉപാധി പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും. പുള്ളി പറഞ്ഞാണ് ഈഴവരുടെ മതം ഭദ്രകാളി മതമാണ്. ഞാൻ പറയുന്ന ഈ സനാതന ധർമ്മമൊന്നും അല്ലാന്ന് പറയുന്ന അതുകൊണ്ടാണ്. രാഷ്ട്രീയക്കാരെ കിട്ടിയില്ലെങ്കിൽ അവരിപ്പോ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് പ്രചരിപ്പിച്ചിട്ട്. അധികം അത് ശ്രദ്ധിച്ചിട്ടില്ല. ആ ശിവസേന പോലെ അവര് ഭദ്രകാളി സേന ഉണ്ടാക്കി. ഇന്നത്തെ ഈ കക്ഷി രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട് ഇത് ഇത്രയും വഷളാക്കുന്നത്. അതിൽ ജാതിയുടെ നേതാക്കന്മാർക്കും പങ്കുണ്ട്. സാധാരണ ജാതി ജീവികളല്ല എന്ന് വെച്ചാൽ, ഒരു ജാതി ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്കല്ല. ജാതി നേതാക്കന്മാർക്കും ഈ കക്ഷി രാഷ്ട്രീയക്കാർക്കും തമ്മിൽ ചില ബന്ധങ്ങളും ഇടപാടുകളും ഏർപ്പാടുകളും ഒക്കെ ഉണ്ട്. രണ്ടു കൂട്ടരും പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാതി നേതാവിന്റെ അധികാര സ്ഥാനത്തിന് വേണ്ട സപ്പോർട്ട് ആരെയും കൊടുക്കുന്നു, കക്ഷി രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ. അവരുടെ അധികാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സഹായം ഇവിടുന്നും ചെയ്തു. പരസ്പര ഭാവയന്ത ശ്രേയപരം ഗീതയെ പ്രേരിപ്പിക്കും. ഇതൊക്കെ ഒരു എന്താണ് ശങ്കരാടി പറയുമ്പോൾ ഒരു അന്തർധാരയാണ് കേട്ടിട്ടുണ്ട്. ഒരു അന്തർധാര ഇതിന്റെയൊക്കെയിലുണ്ട്. ഒരു അന്തർധാര സജീവമാണ് ഇത്. ഈ പാവങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടത്തില്ല. അവരെല്ലാം ഈ വാചാടോപ വിദ്യയിൽ വീണു. ഇതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാട് ഒരു തരത്തിലുള്ള വിഭാഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അതിനേക്ക് എതിർക്കുന്നതാണ്. അതൊരിക്കലും മതഖണ്ഡനത്തെ മതനിഷേധത്തെ അനുകൂലിക്കുന്നു. ഗുരു സ്വയം എന്താണ് മതമെന്ന് നിർവചിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ഏകമതം അത് ആത്മോപദേശത്ത് 49-ാമത്തെ പദ്ധതി എന്താണ്? 49-ാമത്തെ പദ്ധതി അത് മാത്രമല്ല വേറെയും ഉണ്ട് പ്രധാനമായിട്ട്. ഈ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലെല്ലാം സ്ഥിരം കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളിലെല്ലാം ഇത് സ്ഥിരം കേൾക്കും. പിന്നെ സ്വാമിമാരുടെ ആത്മീയ പ്രഭാഷണങ്ങളിലും സ്ഥിരം കേൾക്കും. ഇത് ഇവരെല്ലാവരും ഇത് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി അനുയായികളോട് പറയുന്നത് മറ്റവന് നമ്മൾ പാരവയ്ക്കണമെന്നാണ്. ഇത് സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. രാഷ്ട്രീയക്കാരൻ അവന്റെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി മറ്റവനെ നെഞ്ചിൽ എങ്ങനെയാണ് കഠാര കയറ്റുന്നത്, അതാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത്. മതക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? മതസൗഹാർദ്ദത്തിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റ് മതക്കാരന് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ ജാതി നേതാക്കന്മാരും അങ്ങനെയാണ്. ഇവര് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങും സദാവി ചെയ്തിടുന്നു. ജഗതിയിൽ ഹിമ്മതമേകമെന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാര അമർത്തിടേണ്ട. സംഗതി വളരെ സ്പഷ്ടമാണ്. ഇതാണ് ഏകമതം. പക്ഷെ ഇത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയും വ്യാഖ്യാനിക്കും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങി. എല്ലാവരും ആത്മസുഖം എന്ന് വെച്ചാൽ അവനവന്റെ സുഖം. എല്ലാവനും അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് സകലവും ഇങ്ങ് എല്ലാ പ്രയത്നവും സദാവി നിരന്തരം ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജഗതിയിൽ ഇമ്മതമേകം. അതുകൊണ്ട് ഇതാണ് ഏകമതം ഈ ലോകത്ത് എന്ന് പറഞ്ഞു മനുഷ്യരെ ഇടയ്ക്ക് നിർത്താം. പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും മതമില്ല, മനുഷ്യനേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യർക്ക് നടക്കുക ചിന്തിച്ചകമണയാതെ അകതാര അമർത്തട്ടെ. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക. പാപം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ, അത് ചെയ്യാതിരിക്കുക. മനുഷ്യനെ ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അത് മറ്റവർക്ക് സുഖം കൊടുക്കണമെന്നാണ്. അതെ, ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരാളുടെ ജോലി മദ്യം ഉണ്ടാക്കലാണ്. അയാൾ ആ പ്രവൃത്തി എന്തിനുവേണ്ടി ചെയ്യുന്നു? അയാളുടെ ആത്മസുഖത്തിന് വേണ്ടി. കാരണം മദ്യം ഉണ്ടാക്കിയ ശകലം കുറച്ച് കുടിക്കുകയും ചെയ്യാം, അത് വിറ്റ് കാശ് കിട്ടിയ റേഷനും വാങ്ങാം. പിന്നെ അത് അവരനും സുഖമാണ്, ആർക്ക്? കുടിക്കുന്നവനും. വേറെ അത് വിൽക്കുകയല്ലേ? ഇത് ഇത് വാങ്ങി കുടിക്കുന്നവനും എന്ത് ചെയ്യുന്നു, സുഖമാണ്. അപ്പൊ എല്ലാ പ്രവൃത്തിയും ഇങ്ങനെ അവനവന്റെ സുഖത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്താലും അത് ശരിയാണ് അല്ലേ? ആരെന്ത് ചെയ്താൽ അത് ശരിയാണ്. ഇപ്പോ കൊള്ളയടിക്കുന്നവൻ, മോഷണം നടത്തുന്നവൻ, അവൻ അവന്റെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, മോഷ്ടിക്കും. പിന്നെ കൊള്ളം മുതൽ പങ്കുവയ്ക്കുമ്പം മറ്റുള്ളവർക്കും അത് ഗുണം ചെയ്യും. ആർക്കും അവന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന രീതിയിൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർ, അവൻ സർക്കാരിനെ വെട്ടിച്ച് ടാക്സ് കൊടുക്കാതെ, അല്ലെങ്കിൽ അവന്റെ ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ കാണിച്ച് ഭക്ഷണത്തിൽ മായം ചേർത്ത് അത് പൈസ ഉണ്ടാകും. എന്തിനുവേണ്ടി? അവന്റെ സുഖത്തിന് വേണ്ടി, അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും സുഖത്തിന് വേണ്ടി. അല്ലേ? അവരെന്നെ സുഖത്തിനായി എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് മിച്ചം വരുന്ന പൈസ ആശ്രമത്തിൽ കൊടുക്കും, സ്വാമിമാർക്കും കൊടുക്കും. അല്ലേ? അപ്പൊ അവരെന്നെ സുഖമായില്ലേ? ഏ സ്വാമിമാർ അങ്ങനെയുള്ള കാശ് വാങ്ങത്തില്ലേ? ഏ ദക്ഷിണ വാങ്ങിക്കും. അപ്പൊ ഇതിനെ കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. മാർക്സ് പറയുന്നത് ക്രിസ്ത്യാനികളോട് പറഞ്ഞാണ്, നിങ്ങളുടെ ചാരിറ്റി, നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ പണക്കാർ ചെയ്യുന്ന ചൂഷണത്തിൽ നിങ്ങൾ തളിക്കുന്ന വിശുദ്ധ ജലമാണ് എന്ന് പറഞ്ഞു. മാർക്സ് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നെന്ത് ചെയ്യും? ഇന്നത്തെ രാഷ്ട്രീയക്കാരും വിപ്ലവ പാർട്ടികളും ഇതേ കാശിയാണ് വാങ്ങുന്നത്. അവരുടെ ബക്കറ്റ് വരുമെന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെ, അത് പേരിനേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന വെട്ടിച്ച പണം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയായി സ്വീകരിക്കുന്നത്. അത് ഭരിക്കുന്നവർക്ക് കൂടുതൽ കിട്ടും, പ്രതിപക്ഷത്തിന് അതിന്റെ പകുതിയാവും, പിന്നെ ബാക്കി അവരുടെയൊക്കെ അടുത്ത് ദൂരെയൊക്കെ നിൽക്കുന്നവർക്ക് അതിനനുസരിച്ച്. അടുത്ത ദിവസം ഒരു വാർത്ത വന്നു, സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി രാജാവെന്നറിയപ്പെടുന്ന ആളാണ്. അയാളുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേടിന് ഒരുപാട് കേസുകളുണ്ട്, വളരെയധികം കേസുകൾ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവന നോക്കിയപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇയാളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് ഭരിക്കുന്ന പാർട്ടിക്കാണ് ഏറ്റവും കുട്ടിക്കുന്നത്. അപ്പൊ ഈ മാർക്സ് കൊണ്ട് മതത്തിന് വേണ്ടി പറഞ്ഞ കാര്യം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ചെയ്യുന്നു. ഒരു വ്യത്യാസം, എന്നിട്ട് ഒരു പരസ്പരം കിട്ടാൻ പറയും. രാഷ്ട്രീയക്കാർ മതത്തെ പറയും, മതം രാഷ്ട്രീയത്തെ പറയും. ഇവരെല്ലാം ചെയ്യുന്ന ഒരേ പ്രവൃത്തി തന്നെ. ഇവരൊക്കെ ഇവരുടെയൊക്കെ പുറകെ നടക്കുന്ന ആൾക്കാർ വേണ്ടേ പറയേണ്ടത്? ഈ വിപ്ലവ പാർട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് മുതലാളിയാണോ അവർക്ക് കൂടുതൽ സംഭാവന കൊടുക്കുന്നത് അയാൾ ബൂർഷയല്ല. അപ്പോ ഏത് പാർട്ടിയാണോ ഇവർക്ക് സംഭാവന കൊടുക്കാത്തത് അവൻ ബൂർഷ്വ. അതാണ് പണ്ട് മാർക്സ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇന്നത്തെ വിപ്ലവ പാർട്ടികൾ അങ്ങനെ പറയും, പൈസ ഇഷ്ടംപോലെ തന്നു കഴിഞ്ഞാൽ അവൻ പുരുഷല്ല, അവനുമായിട്ടൊരു ഒരു ചങ്ങാത്തം ഉണ്ടാക്കും. അവരെങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് നമുക്കറിയാവുന്നതാണ്. ഒരു ആളുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അടുത്ത ദിവസം വന്നു ഒത്തിരി പേരുണ്ട്. സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവരെയുണ്ട്, എനിക്കറിയാം. കൃത്യമായി ടാക്സ് കൊടുത്ത് സർക്കാരിനെ പൊട്ടിക്കാതെ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ അപൂർവം പേരേ ഉള്ളൂ, അവർക്ക് അങ്ങനെ വലിയൊരു ഉയർച്ചയൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും ശരി, ആ വിഷയത്തില് ഇനി വേറൊരിക്കൽ ചർച്ച ചെയ്യാം. അപ്പൊ ഈ മതത്തെ സംബന്ധിച്ച് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലത് വ്യാഖ്യാനിക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പം ബൂർഷ്വാക്ക് അനുകൂലമായും വ്യാഖ്യാനിക്കാം, തൊഴിലാളിക്ക് അനുകൂലമായും വ്യാഖ്യാനിക്കാം, രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടും വ്യാഖ്യാനിക്കാം, മത നേതാക്കന്മാർക്ക് അനുകൂലമായിട്ടും വ്യാഖ്യാനിക്കാം, സ്വാമിമാർക്ക് അനുകൂലമായും വ്യാഖ്യാനിക്കാം, എങ്ങനെയാണോ വ്യാഖ്യാനിക്കാം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്താണ് അഖിലരും സർവരും ആത്മസുഖത്തിനായി സ്വസുഖത്തിനായി അവനവന്റെ സുഖത്തിനായി പ്രയത്ന സകലവും, നിജ സകല പ്രയത്നവും എല്ലാ പ്രയത്നവും ഇങ്ങ് എന്ന് വെച്ചാൽ ഈ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പറയുന്നു. ഇതൊക്കെ മൃഗങ്ങളിലുണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, അവർക്ക് മതമില്ലാത്തത്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളേ ഉള്ളൂ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവിടെ ഏകമതമെന്ന് പറഞ്ഞുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല. മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സദാവി നിരന്തരം ഈ പ്രവൃത്തി ചെയ്യുകയാണ്. ജഗതിയിൽ ഈ ലോകത്ത് എന്നുവെച്ചാൽ മനുഷ്യരുടെ ഇടയിൽ എന്ന് മനസ്സിലാവും. മനുഷ്യനാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇമ്മതം ഏകം, ഈ മതം ഏകമാണോ? എന്ത്, മനുഷ്യൻ അവന്റെ സുഖത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ സുഖത്തിന് വേണ്ടിയാണ് നിരന്തരം പ്രയത്നിക്കുന്നത്. എന്ത് പ്രയത്നമായാലും ശരി, ഈ മതം ഏകം അവിടെ. അപ്പൊ ഈ മതം, മതം എന്ന് പറഞ്ഞപ്പോ എന്താ അവിടെ, മനുഷ്യൻ അവന്റെ സുഖത്തിനായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മതം, ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മതം എന്ന് പറഞ്ഞാൽ എന്താ, അല്ല മതത്തിനോടർത്ഥം പറയണോ? ഈ തത്വം, ഇങ്ങനെ ഒരു തത്വം, ഇങ്ങനെ ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം, അതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ഈ മതം ഏകമാണോ? ഏകമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ജഗതിയിൽ എല്ലാ മനുഷ്യർക്കും ഈ തത്വം ഒന്നാണ്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ഈ തത്വത്തിന് മാറ്റമില്ല. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും അംഗീകരിക്കേണ്ട ഒരു തത്വമാണ്. ഈ തത്വത്തിൽ എന്തെങ്കിലും മതഭേദമുണ്ടോ? ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിരിക്കുന്നത് അവന്റെ സുഖത്തിന് വേണ്ടിയാണ്, അവന്റെ വിശ്വാസവും ആചാരങ്ങളും പ്രവൃത്തിയും ആത്മീയതയും എല്ലാം അവന്റെ സുഖത്തിന് വേണ്ടി. മുസ്ലിമായിരിക്കുന്നു, അവന്റെ വിശ്വാസവും ആത്മീയതയും ആചാരങ്ങളും പ്രവൃത്തികളും അവന് വേണ്ടി. ഹിന്ദു അവന്റെ എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി. നാസ്തികൻ അവന്റെ എല്ലാ പ്രവൃത്തിയും അവന് വേണ്ടി. അപ്പോൾ ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഈ ഒരു തത്വത്തിന് മാറ്റമില്ല. എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇക്കാര്യത്തിൽ യോജിക്കുന്നുകൊണ്ട് ഇതാണ് ഏകമതം എന്ന് വെച്ചാൽ ആർക്കും തർക്കമില്ലാത്ത ഒരു മതം ഇതാണ്, ഒരു തത്വം ഇതാണ്. അപ്പൊ ഇവിടെ ഒരു മതം എന്ന് പറയുന്നത് റിലിജിയൻ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ആ മതത്തെയല്ല പറയുന്നു. എന്നാൽ ഈ റിലിജിയൻ എന്ന് പറയുന്ന ഈ മതം കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനെ വിട്ടൊരു മതമില്ലല്ലോ. മനുഷ്യനുണ്ടെങ്കിലേ മതമാണ്. അപ്പോ ഈ മതത്തിൽ ഉള്ള മനുഷ്യരോട് പറയുകയാണ് ഇതാണ് മതം. അപ്പൊ ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരി, ഓരോ മതത്തിലും പെടാത്തവനായാലും ശരി, ഈ മതം എല്ലാവരും അംഗീകരിച്ചേ മതിയാകും. എല്ലാവരും അവന്റെ സുഖത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിയാണല്ലോ. ഇതുകൊണ്ട് എന്താ പ്രയോജനം? കള്ളുണ്ടാക്കുന്നവനും എന്താണ് അവന്റെ സുഖത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, മോഷ്ടിക്കുന്നവൻ അവന്റെ സുഖത്തിന് വേണ്ടിയാ ചെയ്യുന്നു, കൊല്ലുന്നവൻ മതഭ്രാന്തൻ കൊല്ലുന്നതും അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഏത് മത തീവ്രവാദിയായാലും ശരി, ആ തീവ്രവാദത്തിന്റെ പേരിൽ മറ്റൊരുത്തനെ കൊല്ലുന്നു വെച്ചാൽ അവന് സുഖം കൊടുക്കുന്നു, അവനത് സുഖമായി കാണുന്നു, അതാണ് അവന്റെ സുഖം. നമ്മൾ ചോദിക്കത്തില്ലേ നീ എന്താ അത് ചെയ്തത്? എന്റെ ഇഷ്ടം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ശരിയായാലും തെറ്റായാലും എന്റെ ഇഷ്ടം. അത് ചിലപ്പോൾ നമുക്കത് തെറ്റെന്ന് തോന്നും, അയാളെ സംബന്ധിച്ചത് ശരിയെന്ന് തോന്നും. നമ്മൾക്ക് ചിലപ്പോൾ തെറ്റെന്ന് തോന്നുന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്താ അത് അങ്ങനെ ചെയ്തത്, അതെന്റെ ഇഷ്ടം. അത് ചെയ്യുന്നത് ശരിയാണോ? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും, അല്ലാണ്ട് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് എന്തോ ഒരു ക്ഷീണമാണ്, ഒരു നാണക്കേടാണ്. അപ്പൊ ഞാൻ സംതിങ് സ്പെഷ്യൽ, അപ്പൊ ഞാനങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം നോക്കി ചെയ്യുന്നവരല്ല, എനിക്ക് തോന്നി ഞാൻ ചെയ്യും. അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷെ ഇതിനെ പറയുന്ന എന്താണ്, ഇങ്ങനെ ഒരാൾക്ക് ഒരു മനോഭാവത്തെ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ പേരെന്താണ് അറിയാം? എന്താണ് എന്നല്ല പറയും, അത് തനിക്ക് വേണ്ടി ചെയ്യും. എനിക്ക് തോന്നി ഞാൻ ചെയ്യും, എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്യും. അതിനാണ് ഇന്ന് ആൾക്കാർ ഫാസിസം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം ഇതാണ്. ഫാസിസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരിക്കുന്നവരെ ഫാസിസം എന്ന് വിളിക്കും, പ്രതിപക്ഷത്തിരിക്കുന്നവർ. തിരിച്ച് അവരവിടെ കയറുമ്പോൾ മറ്റവർ അവരെ വിളിക്കും എന്താണ് ഫാസിസം. എന്ന് വെച്ചാൽ അവരെല്ലാവരും ഫാസിസ്റ്റുകളാണ്. ഒരു പറയും ഒരു മതമാകുവതിന് ഒരൊപ്പതെല്ലാവരും. പ്രത്യേകിച്ച് ഒരു പാർട്ടിയൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ് ഫാസ്. അത് ആ ഒരു ആശയം വരുന്നതിന് കാരണം ഇതാണ്. എന്താണ്? ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും, എന്നെ ഉപദേശിക്കാനാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പറയുന്ന കേൾക്കുകയാണെങ്കിൽ ഉടൻ മനസ്സിലാക്കിയവൻ ഫാസിസ്റ്റാണ്, അവൻ അപകടകാരിയാണ്. അവൻ അപ്പം തിരിച്ചറിയും. പിന്നെ അവനോടുള്ള ഇടപാടുകളിൽ എങ്ങനെയായിരിക്കണം? വളരെ കരുതലോടെ ആയിരിക്കും. അനുകൂലിച്ചാലും ശരി, എതിർത്താലും ശരി, അനുകൂലിച്ച അവൻ നക്കിക്കൊല്ലും, എതിർത്ത് അവൻ ഞക്കിക്കൊല്ലും. രണ്ടായാലും മരണം ഉറപ്പാണ്. മനസ്സിലായോ? അതാണ് ഫാസിസ്റ്റുകളുടെ ഒരു പ്രത്യേകത. അവനൊരിക്കലും മനസ്സ് തുറക്കത്തില്ല. അവന്റെ മനസ്സ് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. തുറന്നാല് വാസ്തവായിരിക്കില്ല തുറക്കുന്നത്. തുറക്കുന്ന വേറൊരു മനസ്സായിരിക്കും, അവന്റെ ഉള്ളിയിരിക്കുന്ന വേറൊരു മനസ്സായിരിക്കും. ഈ ഫാസിസ്റ്റുകളുമായിട്ട് അടുത്ത് പരിചയപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത്. പക്ഷെ ഈ അടുത്ത് പരിചയപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫാസിസ്റ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറയാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കണ്ട ഉടൻ തിരിച്ചറിഞ്ഞോളൂ, ഇതാണ് ഫാസിസ്റ്റ്. ലോകത്ത് ഒരുപാട് നാശം വിധിച്ച ഒരു ആശയമാണ് ഫാസിസ്റ്റ്. അതാണ് ജനാധിപത്യത്തിന് വിരുദ്ധം എന്ന് ഫാസിസ്റ്റ് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്താണോ അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായം കേക്കും, എന്താണ് പറയുന്നത്, അത് ശരിയുണ്ടോ തെറ്റുണ്ടോ. കുറഞ്ഞ പക്ഷം ഭൂരിപക്ഷ അഭിപ്രായമെങ്കിലും അവിടെ സ്വീകരിക്കും. മറ്റങ്ങനെയല്ല, തനിക്ക് തോന്നിയെന്ന് ചെയ്യും. മറ്റുള്ളവരാരെങ്കിലും ശബ്ദിച്ചാൽ അവനെ നിശബ്ദനാക്കും. അതിനെന്ത് വഴിയും സ്വീകരിക്കും. ചിലപ്പോൾ ഫാസിസ്റ്റുകൾ നീണാൾ വാഴും, ദീർഘകാലം വരിക്കും. അങ്ങനെയുണ്ട്. ഫാസിസ്റ്റ് ആയതുകൊണ്ട് അവന് ഉടനെ അന്ത്യം സംഭവിക്കണമെന്നൊന്നും ചില ദീർഘകാലം ചെയ്യും. അതവരുടെ കഴിവാണ്. കാരണം അവർ എല്ലാ സൂത്രങ്ങളുടെയും ആശാന്മാരായിരുന്നു. ഫാസിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു കഴിവ്. അപ്പൊ അവനെ എളുപ്പമൊന്നും വീഴ്ത്താൻ പറ്റത്തില്ല. അവന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. എന്ത് എന്നും ചിലരെ കുറിച്ച് പറയാറില്ല, അവന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. അവർക്കും ഇത് വ്യാഖ്യാനിക്കാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താണ് ആത്മസുഖത്തിനായ പ്രയത്നം അവർക്കനുകൂലമായും വ്യാഖ്യാനിക്കാം. സകലരുവിങ്ങി സദാവി ചെയ്തിടുന്നു, ഒരു ഫാസിസ്റ്റ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു. വലിയ ഗമയിൽ പറയുന്നു. ഇവനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ സാമർഥ്യമായിട്ടും മറ്റുള്ളവർക്ക് അവന്റെ മനോഭാവം മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിലാണ്. ഫാസിസം ചെലപ്പോ തനിയെങ്ങ് വെളിപ്പെടും. അവൻ ധരിക്കുന്നത് എന്താണ്? ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമാനും എന്റെ കൂടെ ഇരിക്കുന്നതെല്ലാം മണ്ടന്മാരുമാണ്. അതുകൊണ്ട് ഇവന്റെ ഉള്ളിച്ചെലവ് പുറത്തു വരും. അത് വളരെ സൂക്ഷിക്കണം നമ്മുടെ ഇടപാടുകൾ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഒപ്പം പറയണം. ആരായാലും ചെയ്യും, എത്ര വലിയ ആളായാലും പറയണം. ഇതിനാണ് ഫാസിസം എന്ന് വിളിക്കുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഇനി പറയരുത്, ഇത് ആരെങ്കിലുമൊക്കെ കേട്ടാൽ തിരിച്ചറിയും എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇത് ശരിയാണെങ്കിൽ ചിലപ്പോൾ അയാളെ തിരുത്ത് സ്വയം. അങ്ങനെയാണെങ്കിൽ വേണ്ട, ഒരാൾക്കത് കളയാം. പല കാര്യങ്ങളും അടുത്ത ഗുരു പറയുന്നു. അതാണ് ഇത് കൃപണന്മാരുടെ ഒരു സ്വഭാവമാണ്. അറിവില്ലായ്മയാണ് പ്രധാനമായ കാരണം. പിന്നെ അതിനോട് അതിനോടൊപ്പം വരുന്ന അഹന്തയും സ്വാർത്ഥതയും എല്ലാം വരും. അത് മുഖ്യമായ അറിവില്ലായ്മയാണ്. അവർക്കും ഇത് വ്യാഖ്യാനിക്കാം. പലരും ഇത് ഇങ്ങനെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഫാസിസ്റ്റ് വ്യാഖ്യാനമൊക്കെ ഞാൻ കേട്ട് പണ്ട് അമ്പരം ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. വാചാടോ വില്യ റിട്ടർ ക്ലോയിസ്. അപ്പൊ ഈ ഒരു ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക, ബോധിപ്പിക്കാൻ വലിയ സാമർഥ്യമുള്ളവരായിരുന്നു. സമർത്ഥിക്കാൻ വലിയ കഴിവുള്ളവരായിരുന്നു. സാധാരണ എന്താണോ ഒരു നോർമൽ ആൾക്കാരൊക്കെ വീണു. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത്. പക്ഷെ അങ്ങനെ ആർക്കും വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു പറഞ്ഞത്. എന്താണ് അഖം അണയാതെ അകത്താറ് അഖം എന്ന് പറഞ്ഞാൽ പാപപ്രവൃത്തികൾ, മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന പ്രവൃത്തികളാണ്. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ, അത് അണയാതെ, അണയുക എന്ന് വെച്ചാൽ പ്രാപിക്കുക, ചെയ്യുക. ആ പാപപ്രവൃത്തികൾ ചെയ്യാതെ അകത്താരും മനസ്സ് നിയന്ത്രിക്കണം. അമർത്തുക എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിനെ വിവേകപൂർവ്വം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഇതും തോന്നും, അങ്ങനെയൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത് അവനവന് സുഖത്തിന് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഏത് സുഖത്തിനും വേണ്ടി എന്തും പ്രവർത്തിക്കാമെന്ന് അതിന് അർത്ഥമില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അത് പാപപ്രവൃത്തിയായി. അപ്പൊ പാപപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു തത്വം പറഞ്ഞു, അതിനി മറ്റ് ഭാഗങ്ങളിലും അത് പറയുന്നുണ്ട്. അപ്പോ പാപപ്രവൃത്തി എന്ന് പറയുന്ന പ്രധാനമായിട്ടും എന്താ? മറ്റുള്ളവരെ ദ്രോഹം ചെയ്യുന്ന തന്നെ, അങ്ങനെ പാപപ്രവൃത്തി എന്ന് പറയുന്നത്. അതിവിടെ അപ്പൊ ആ പാപപ്രവൃത്തി അഖം അണയാതെ പ്രവർത്തിക്കാതെ ചെയ്യാതെ അകത്താര് മനസ്സ് അമർത്തണം, നിയന്ത്രിക്കണം. ആത്മനിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കണം, ഇതാണ് തത്വം. അപ്പൊ അവിടെ ഒരാള് ആത്മനിയന്ത്രണത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അയാൾക്ക് എന്ത് പ്രവർത്തിയും ചെയ്യാം? കഴിയത്തില്ലല്ലോ. മനസാക്ഷിപ്പുത്തം എന്നുള്ള അല്ല, ഇപ്പൊ മറ്റൊരാളെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോഴേ അത് വിവേകപൂർവ്വം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഇന്നത്തെ പരിണാമവാദികൾ പറയുന്നത് മനുഷ്യന് പരിണാമപരമായി തന്നെ അങ്ങനെ ഒരു സ്വഭാവവിശേഷം വന്നിട്ടുണ്ട്. അത് മനുഷ്യന്റെ പരിണാമത്തെ അംഗീകരിച്ചാൽ തന്നെ പരിണാമപരമായി മനുഷ്യന് എന്താണ് പാപപ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് മനുഷ്യന്. അതുകൊണ്ടാണ് മനുഷ്യന് എന്താണ് കാരുണ്യം, സ്നേഹം, അഹിംസ ഇങ്ങനെയുള്ള വികാരങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അതൊരു സാമാന്യ ബുദ്ധി മനസ്സിലാക്കുന്നതാണ്. പക്ഷെ എല്ലാവരിലും അത് വരില്ല, അത് കുറച്ചുകൂടി പരിണമിച്ചാലേ വരത്തുള്ളൂ. അപ്പൊ ഈ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ യൂട്യൂബിൽ, അതായത് ഒരു റോഡിൽ നിന്നുകൊണ്ട് ഒരുത്തൻ ഒരു തെരുവ് പട്ടി, നിങ്ങളെ ആരെങ്കിലും കണ്ടോ എന്നറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ തെരുവ് പട്ടിയുടെ ചെവിയിൽ ഇങ്ങനെ പിടിച്ച് തൂക്കിയെടുത്തിട്ട് കറക്കുകയാണ്, കണ്ടോ? ഇല്ല, കാണാൻ മുമ്പുണ്ട്. അധികം കാണാതിരിക്കുന്നതാണ്, നിങ്ങളുടെ പ്രായത്തിൽ കൂടുതൽ യൂട്യൂബ് ഒന്നും നോക്കാതിരിക്കുന്നതാണ്. അതിനെ പിടിച്ച് ഇങ്ങനെ കറക്കുകയാണ്, കറങ്ങും. ഈ പട്ടി ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. ഇവനൊരു പ്രത്യേക തരത്തിലാണ് പട്ടിക്ക്, പട്ടിയുടെ ഒരു ബലഹീനതയാണ് ഈ ചെവി. അതി പിടിച്ചു കഴിഞ്ഞാൽ അതിന് അധികം പ്രതികരിക്കാൻ പറ്റത്തില്ല. ആ അതുപോലെയാണ് ഈ പട്ടിയുടെ, കടിക്കാൻ വരുന്ന പട്ടിയുടെയും ചെവിയിൽ പിടികെട്ടിയാൽ രണ്ട് ചെവിയിലും പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതിന്റെ ഒരു ബലഹീനതയാണ്. ഇവനതിനിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്തൊരു പശുവോ കാളയോ എന്തോ അടുത്ത് വന്നു. ഈ പട്ടി നിലവിളിക്കുകയാണ് ഭയങ്കരമായിട്ട്. ദൂരെ നിന്നൊരു പശു ഇത് കണ്ടുകൊണ്ട് ഓടിക്കൊണ്ട് വന്നിട്ട് അവനവർ ഒറ്റയ്ക്ക് പട്ടി ചാടി ഓടിപ്പോയി, പക്ഷെ അവനെ പശു വിട്ടില്ല. അതൊക്കെ ഈ നാഷണൽ ജിയോഗ്രഫി ചാനലിലൊക്കെ ഉണ്ടത്, ഞാനും കണ്ടിട്ടുണ്ടത്. അപ്പൊ ഇത് നട റോഡിലാണ്, മനുഷ്യനോടാണ് ഒരു മൃഗം ചെയ്യുന്നത്. അപ്പോ എന്താണ് അതിന്റെ മനഃശാസ്ത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇതാണ് പരിണാമപരമായി മനുഷ്യന് വന്നിട്ടുള്ള എന്നും മനഃശാസ്ത്രജ്ഞന്മാരും മറ്റും പറയുന്നതാണ്. അതായത് ഈ പശു ഇങ്ങനെ നോക്കിയപ്പോ ഈ പട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ അതിന് മനസ്സിലായി എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാലും ഇതുപോലെ ആയിരിക്കും. ഇതെന്തുകൊണ്ട് കരയുന്നു? അതിന് വേദനിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഞാനും ചിലപ്പോ കരയുന്ന എങ്ങനെയാണ്? ഇതുപോലെ വേദന വന്നിട്ടാണോ? അപ്പൊ തനിക്ക് വേദന വന്ന താൻ എന്ത് ചെയ്യും? ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എല്ലാ പശുക്കൾക്കും ഇത്ര ബുദ്ധി കാണത്തില്ല. ഇതൊരു വിശേഷ പശുവാണ്. അടുത്ത അതിന് പരിണമിച്ച മനുഷ്യനാവും. അതോട് ചെന്നെന്ത് ചെയ്ത് അതിനെ തന്റെ വേദനയായിട്ട് അത് കണ്ടു. കണ്ടിട്ട് ഓടിച്ചെന്ന മനുഷ്യനെ ഇടിച്ച് ആ പട്ടി ഓടിപ്പോയിട്ട് അയാളെ തറയിലിട്ടിടിച്ച് പിന്നെ ആൾക്കാർ ഓടിക്കൂടി പശുവിന്റെ കരി അടങ്ങുന്നില്ല. നോക്ക്, അത് ഏത് മതമാണ് അതിനെ ഇത് പഠിപ്പിച്ചത്? സാറിന് പറയുന്നത് മതങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്നാണ്. മതങ്ങളല്ല, ഇത് മനുഷ്യന് സഹജമാണ്. അതായത് ഒരു വേറൊരുത്തൻ ദുഃഖിക്കുന്ന കാണുമ്പോ പെട്ടെന്ന് അവൻ തന്റെ ദുഃഖമായിട്ട് താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് അവനെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കും. അതിനാണ് കരുണ, അഹിംസ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യനിൽ ഇത് വരുന്നത് അല്ലെ. ഇപ്പൊ തന്റെ കാലിലൊരു മുള്ളുകൊണ്ട് പണ്ട് വേട്ടയാടി നടന്നപ്പോ തന്റെ കാലിലൊരു മുള്ളുകൊണ്ട് വേദന വന്ന് അവൻ എന്ത് ചെയ്തു? മറിഞ്ഞ് തറയിലിരുന്നപ്പോ വേറൊരുത്തൻ ദൂരെ നിന്ന് കാണുകയാണ്. ഇതേ അനുഭവം അവനും ഉണ്ടായിട്ടുണ്ടെന്നാണ്. കാലിന് മുള്ളുകൊണ്ട് അവനും വേദനിച്ചു. അവൻ ഓടിയൊന്നും എന്ത് ചെയ്യുന്നു? ഈ മുള്ള് വലിച്ചു വരുന്നു. അത് ഖുറാനും ബൈബിളും ഒന്നും പഠിപ്പിച്ചല്ല. അണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന മനുഷ്യർ അവരുടെ ഇടയിൽ തുടങ്ങിയതായിരുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ കരുണ സ്നേഹം അനുകമ്പ എന്നൊക്കെ പറയുന്നതൊക്കെ വരുന്ന അങ്ങനെയാണ്. പക്ഷെ ചില മനുഷ്യരിൽ അങ്ങനെ അതൊന്നും വരത്തില്ല, ആ ഒരു സോഫ്റ്റ്വെയർ കാണത്തില്ല. ചിലരിലത് കാണും, ചിലരത് കൂടുതൽ കാണും. ആ കൂടുതൽ കാണുന്നവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്നൊക്കെ വിളിക്കുന്നത്. അവരിലതേ കാണത്തുള്ളൂ മനുഷ്യ സ്നേഹം. ഗുരുവിനെയൊക്കെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. അവരിൽ അങ്ങനെ ഒരു വികാരം കൂടുതലാണ്, ആ സോഫ്റ്റ്വെയർ കൂടുതലാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ലോകത്തിനോട് മുഴുവൻ ആ ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ വരുന്നത്. അനുകമ്പ വരുന്ന അങ്ങനെ. കരുണാകരൻ എന്നൊക്കെ പറഞ്ഞു, കരുണയുടെ ആകരമാണ് സമുദ്രം എന്ന് പറയുന്നവരെയാണ്. അപ്പൊ ഇത് മനുഷ്യന് ഇങ്ങനെ വരുന്നതാണ്. അതിനെ നമുക്ക് പോഷിപ്പിക്കാം, അതിനെ അവഗണിക്കാം. ഇതിനെയൊക്കെ പോഷിപ്പിക്കുന്നതിനും മറ്റും മതങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മതങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ശരിക്കും സഹായിച്ചത് ഇതുപോലെയുള്ള കരുണാകരന്മാരെന്ത് ചെയ്തു? മനുഷ്യരെ ഉദ്ബോധിപ്പിച്ചു, നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുകമ്പ വേണം, സ്നേഹം വേണം, ക്രൂരത പാടില്ല. അത് നമ്മളെല്ലാവരിലും ഉള്ള സാധനം തന്നെയാണ്. ഈ ഒരു മൃഗത്തിലുണ്ടാകാമെങ്കിൽ മനുഷ്യരിൽ നിന്നുകൊണ്ട് വരില്ല. അപ്പൊ അന്യന്റെ ദുഃഖം കാണുമ്പോൾ അത് ഈ ദുഃഖം തനിക്ക് വന്ന എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചിട്ട് അവന്റെ ദുഃഖത്തെ അകറ്റാൻ പരിശ്രമിക്കുക. മോക്ഷമെന്നുള്ള സങ്കല്പം പോലും സ്വർഗമെന്നുള്ള സങ്കല്പം പോലും ഒക്കെ വന്ന് ഇതിൽ നിന്നാണ് ഇവിടെ മനുഷ്യൻ ദുഃഖിക്കുന്നു എന്ന. ഇവരെ എല്ലാം കൊണ്ടുപോയി സുഖം മാത്രമുള്ള ഒരു പറദീസയിൽ കൊണ്ടിരുത്താം, അങ്ങനെ ചിന്തിക്കുന്നു. ദുഃഖമില്ലാത്ത ഒരു സ്ഥലം അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ ഒരു സങ്കല്പം. അപ്പൊ ഇതെല്ലാം വരുന്നത് ആ അവനൊരു സഹജമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. അത് മനുഷ്യന് വന്നത് പരിണാമത്തിലൂടെ വന്നതാണ്. ചില വ്യക്തികൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ അവരെല്ലാം ആരായി? പ്രവാചകന്മാരെന്നോ ഗുരുക്കന്മാരെന്നോ മനുഷ്യ സ്നേഹികളെന്നോ ഒക്കെ അവർ അറിയപ്പെട്ടു. അപ്പൊ ഈ കാരുണ്യം സ്നേഹം ഇത്തരം മനുഷ്യന് സഹജമായിരിക്കുന്ന ആ വികാരങ്ങൾ ഒരാളിൽ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അവന് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപദ്രവിക്കാൻ തോന്നത്തില്ല. എന്നുവെച്ചാൽ ചോദ്യം ഇതാണ്, മറ്റുള്ളവരെ ഒരു തീവ്രവാദി മറ്റുള്ളവരെയൊക്കെ കൊല്ലുന്നതും അതിലവൻ സുഖം കണ്ടിട്ടല്ലേ? അവൻ ആ പാവപ്രവൃത്തി ചെയ്യുന്നതും ഈ തത്വം അനുസരിച്ചാണെങ്കിൽ അവനെ ന്യായീകരിക്കാൻ പറ്റും. അത് കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പരദ്രോഹമാണ്. ഈ പരദ്രോഹം എന്ന് പറയുന്നത് പാപപ്രവൃത്തിയാണോ? അത് തന്റെ ദ്രോഹം. തനിക്കാരെങ്കിലും ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ തനിക്കത് അഹിതമാകുന്നത്, അതുപോലെ താൻ അന്യന് ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അത് അവനഹിതമായിരിക്കും. അത് കൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പഠിച്ചത് പരിണാമപരമായി തന്നെ പഠിച്ചതാണ്. മനുഷ്യ പരിണാമത്തിൽ തന്നെ അവൻ അങ്ങനെ ഒരു പാഠം വന്നതാണ്. അതുകൊണ്ട് പറയുന്ന തത്വം ശരിയാണ്, പക്ഷെ അവൻ മൃഗപരിണാമത്തിൽ നിന്നും ബഹുദൂരം അവൻ സഞ്ചരിച്ചു ആണ് ഈ അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് ഒരുപാട് പരിണാമപരമായ മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് മനുഷ്യന് ഉദ്ബോധനം ആവശ്യമാണ്. മനസ്സിലായി? നിന്ന് സഹജമായിരിക്കുന്ന ചില നല്ല കാര്യങ്ങൾ നീ കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അല്ല, തീവ്രവാദിക്ക് കൊല്ലുന്നു സുഖമായതുകൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ടോ മദ്യം ഉണ്ടാക്കുന്നവനത് സുഖമാണ് അതുകൊണ്ട് അവനെ പ്രേരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. അതാണ് അതിന്റെ സവിശേഷം. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവസാനം എന്ന് പറഞ്ഞത്. സിദ്ധാന്തമൊക്കെ നല്ലത് തന്നെയാണ്, ഏകമതമാണ്, പക്ഷെ അഖം അണയരുത്. അവിടെയാണ് ഒരു ഗുരുവിന്റെ ഉദ്ബോധനം വരുന്നത്, അതുകൂടെ ആവശ്യമായി വരുന്നത്. പറഞ്ഞില്ലേ, നമ്മളുടെ ഇതൊക്കെ ഉണ്ട്, പരിണാമപരമായ എല്ലാവരും ഉണ്ട്. ഒരുപാട് ക്രൂര കർമ്മങ്ങളൊക്കെ ചെയ്തവര് അവരെ കോടതി ശിക്ഷിച്ച് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി. ഇപ്പൊ ഒരു റിപ്പറിന്റെ കഥ ഞാൻ ഒരുപാട് പേര് തലക്കടിച്ചു വന്നു. അപ്പോ അങ്ങനെ അവസാനം കൊണ്ടുവന്ന് നിലവിളിച്ചു, എല്ലാ ദൈവങ്ങളെയും വിളിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണ്. അങ്ങനെ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ഉള്ളവന് പോലും മനസ്സിന് അവസാനം ഒരു ചിന്ത വരാൻ. കാരണം തനിക്കും അതാണ് വരാൻ പോകുന്നത്. തന്നെ ഒരുപാട് പേരെ കൊന്നു, ഇപ്പൊ കൊല്ല തനിക്ക് തന്നെയും കൊല്ലാൻ പോകുന്നു. ഇതാണ് പരിണാമപരമായി വന്നിരിക്കുന്നത്. അപ്പോ അവന് ചെയ്തതൊക്കെ തെറ്റാണെന്ന് ആ സമയത്ത് തോന്നി. അതുകൊണ്ട് എല്ലാവരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഖത്തിന് വേണ്ടി എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് തീവ്രവാദിയാകാം എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഗുരുവിന്റെ ഉദ്ബോധനം വരും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണത്? പാപപ്രവൃത്തിയാണ്. അതെങ്ങനെ പാപം? ദ്രോഹപ്രവൃത്തിയാണ്. അങ്ങനെ ദ്രോഹമാകുന്നു. ഇവൻ ചെയ്തു കഴിഞ്ഞാൽ അവന് പാപം ഉണ്ടാവും, മരിക്കുമ്പോൾ അവന് നരകം കിട്ടുമെന്നൊന്നുമല്ല. ആ ദ്രോഹം തനിക്ക് സംഭവിക്കുമ്പോ എങ്ങനെയാണ്? തനിക്ക് അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവർ അത് വരും, താൻ സ്നേഹിക്കുന്നവർക്കൊക്കെ അത് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും? എന്നുകൂടെ ചിന്തിക്കണമെന്നാണ്. അപ്പോഴേവന് പാപബോധം ഉണ്ടാകുന്നു, തനിക്കിത് വന്നാൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അവിടെ ആണോ മനസ്സിലാക്കുന്നത്, താൻ ഈ ചെയ്യുന്നതൊക്കെ എന്റെ സുഖത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. അപ്പോ പാപപ്രവൃത്തി തന്നിൽ വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് ദുഃഖമാണ്. ഇതേ യുക്തി അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ പാപം വേണ്ട, ദ്രോഹപ്രവൃത്തികൾ വേണ്ട, അത് മറ്റുള്ളവരുടെ ദുഃഖം പോലെ തന്നെയാണ് എന്റെ ദുഃഖം. സുഖം മാത്രം ചിന്തിച്ചാൽ പോരാ, ദുഃഖത്തിന്റെ ഭാഗം കൂടെ ചിന്തിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് പാപം ദ്രോഹമാകുന്നു, ദ്രോഹം എന്തുകൊണ്ട് തനിക്ക് അഹിതമായിരുന്നു, അത് എന്തുകൊണ്ടത് മറ്റുള്ളവനെ സംബന്ധിച്ച് അഹിതമാകുന്നു, അത് തനിക്ക് അഹിതമായതുകൊണ്ട് മറ്റുള്ളവരും അത് അഹിതം തന്നെ എന്ന് തിരിച്ചറിയുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. അല്ലാത്തവരെ കുറിച്ച് ഗുരു പറയുന്നത് എന്താണ്, അത് കൃപണന്മാരാണോ. അവൻ ബോധം വഹിക്കാത്തടത്തോളം കാലമേ അവൻ അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. നമുക്കൊരു ഫാസിസ്റ്റ് ആയിരിക്കണം, ബോധമില്ലാത്തിടം കാലം വരെ അങ്ങനെ ആകാൻ പറ്റും. ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതാകാൻ പറ്റത്തില്ല. അതിന് തുടർന്ന് പറയും. അതുകൊണ്ട് ഇതിന്റെ ഈ രണ്ട് ഭാഗവും തമ്മിലുള്ള ബന്ധം വ്യക്തമായി മനസ്സിലാക്കി വേണം ഇത് മറ്റുള്ളവരോട് പറയാൻ. അല്ലെങ്കിൽ ഇത് തന്നെ ആൾക്കാർ അവരവരെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളെ. എല്ലാവരും എന്ത് ചെയ്യും, അവരവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കും.